ഉപസർപ്പ്യവ്യപദേശ മുക്തന്മാരാൽ പ്രാപിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെയാണ്. അതുകൊണ്ട് അമൃതസ്യ ഏഷസ്യേതു എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെയാണ്. അത് ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണെന്നാണ് പറയുന്ന അടുത്ത് ബ്രഹ്മണശ്ച മുക്ത ഉപസൃപ്യത്വം പ്രസിദ്ധം ശാസ്ത്രേ. ബ്രഹ്മത്തെയാണ് മുക്തന്മാർ പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. അതിനു മുമ്പ് ഉദാഹരണം കൊടുത്ത് അടുത്ത ഉദാഹരണം കൊടുക്കുന്നു. ബേദാരണ്യത്തിൽ നിന്ന് യഥാ സർവേ പ്രമുച്യന്തി കാമ യേസ്യ ഹൃദി ശ്രുതാഹ അധ മർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മസമശ്നത്തെ. അസ്യ ഹൃദയ ശ്രുതാഹ ഈ സർവേ കാമാഹ പ്രമുച്യന്തേ. എപ്പോഴാണോ അസ്യ ഇവിടെ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ആ ബ്രഹ്മത്തെ അറിയുമ്പോൾ മുക്ഷുവായ ഒരുവൻ എപ്പോഴാണോ ആ ബ്രഹ്മത്തെ അറിയുന്നത് അപ്പോൾ എന്ത് വരുന്നു? അസ്യ ഹൃദയ ശ്രുതാഹ അവന്റെ അന്തക്കരണത്തിലുള്ള ഹൃദയം എന്ന് വെച്ചാൽ അന്തക്കരണം അവന്റെ അന്ധകരണത്തിലുള്ള സർവേ കാമഹ എല്ലാ കാമങ്ങളും വിട്ടുപോകുന്നു. പ്രമുച്ഛന്തേ എല്ലാ കാമങ്ങളും ഇവിടെ നമ്മ ഭാഷകാരം പറഞ്ഞു എന്താണ് ദേഹാദിഷു അനാത്മസ്വഹമസ്മിത ആത്മബുദ്ധി അവിദ്യ. അതുകൊണ്ട് തദ്വിപരീണ അവിദ്യ രാഗ ദ്വേഷാദി ദോഷമുക്തം അതിനെ ആണ് ഇവിടെ പ്രമാണമായിട്ട് പറയുന്നത്. അവിദ്യ രാഗ ദ്വേഷാദി ദോഷങ്ങളിൽ നിന്നും ഒരുവൻ മുക്തനായിത്തീരുന്നു. എങ്ങനെ? തത്വജ്ഞാനം കൊണ്ട്. മുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ടല്ലാതെ സാധ്യമല്ല. കാമാദികളിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് ജ്ഞാനം കൂടാതെ അത് സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു അഥ അങ്ങനെ മുക്തനാകുന്നത് കൊണ്ട് മർത്യോ അമൃതോ ഭവതി മർത്യൻ അമൃതനായിത്തീരുന്നു. ഇവിടെയാണ് അമൃതത്വം. കാരണം ഇവിടെയും ചർച്ച ചെയ്യുന്ന എന്താണ്? അമൃതസ്യ ഏഷ സേതുഹു എന്നുള്ള കാര്യമാണ്. അപ്പോ അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു അത്ര ബ്രഹ്മ സമുച്ചയത്. അത്ര ഈ അവസ്ഥയിൽ രണ്ടുള്ളിൽ തത്വജ്ഞാനം. ആ തത്വജ്ഞാനം കൊണ്ട് അവന്റെ അവന് കാമാദികളിൽ നിന്നുള്ള മുക്തി. ഈ അവസ്ഥയിലാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. ബ്രഹ്മസമശ്നത്തെ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവൻ പ്രാപിക്കുന്നത് ബ്രഹ്മത്തെയാണ്. എന്നാൽ ആ പ്രാപ്തി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് കാണിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു അത്ര ഈ ഒരു അവസ്ഥയിൽ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നത് കാമാദികളിൽ നിന്നുള്ള മുക്തിയാണ്. അവിടെ ബ്രഹ്മപ്രാപ്തി. അപ്പൊ ഇതെല്ലാം ഫലത്തിൽ ഒന്നായിട്ട് തന്നെ വരും. ഒന്ന് ജ്ഞാനം, പിന്നെ കാമത്തിൽ നിന്നുള്ള മുക്തി, പിന്നെ ബ്രഹ്മപ്രാപ്തി. ഇതെല്ലാം മൂന്ന് കാര്യങ്ങളായി തോന്നുമെങ്കിലും അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒന്ന് തന്നെ. എന്തുകൊണ്ട് ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നു? അത് ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, അതിന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ്, സുപ്രകാശമാണ്. അപ്പം ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊന്നുമല്ല. ആത്മാവ് സ്വയം ജ്ഞാനരൂപത്തിൽ പ്രകാശിക്കുന്നുകൊണ്ടാണ് പറയുന്നത് അവിടെ ആത്മപ്രാപ്തി, ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നു. ആദിത്യം പ്രകാശിക്കുമ്പോൾ ആദിത്യനിൽ പ്രകാശത്തിന്റെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ആദിത്യനിൽ പ്രകാശത്തിന്റെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ആദിത്യന്റെ പ്രകാശം തന്നെ. അവിടെ ആദിത്യൻ വരെയാണ്, പ്രകാശം വരെയാണെന്ന് ആർക്കും തിരിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്ന എന്താണ്? കാമാദികൾ ഇല്ലാതാകുന്നു. അത് പറയുന്നു എന്താണ്? ആദിത്യം പ്രകാശിക്കുന്നു, അന്ധകാരം പോയി. അന്ധകാരം പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആദിത്യന്റെ പ്രകാശം അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാതെ അന്ധകാരം പോയ വഴി ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും? അതില്ല. പ്രകാശത്തിൽ പിന്നെ അന്ധകാരം പോകുന്ന വഴിയില്ല. അന്ധകാരം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല, പ്രകാശം മാത്രം. അതിനെ ഇവിടെയും പറയുന്നത് എന്താണ്? കാമായസ്യ ഹൃദയശ്രുതാഹ, അവന്റെ ഉള്ളിലുള്ള കാമങ്ങളെല്ലാം പോയി എന്ന് പറയും. അതും ഇവിടെ പ്രത്യേകം പറയുന്നു. അത് എന്തിനെ ആശ്രയിച്ചിരുന്നു? അത് അന്ധകരണത്തെ ആശ്രയിച്ചിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണോ മനസ്സെന്ന് പറയുന്ന ഒരു പദാർത്ഥം, സാധാരണ പറയും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പറയുന്ന ഭാഷയിൽ വരുന്ന വ്യത്യാസമാണ് പറയുന്നവർക്കെല്ലാം തെറ്റിദ്ധാരണയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പറയുന്ന ഭാഷയിൽ വരുന്ന വ്യത്യാസം. സാധാരണ പറയാറുണ്ട് എന്താണ്? മനസ്സില്ലാതാവണം, മനസ്സടങ്ങണം, മനസ്സാണ് പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. മനസ്സങ്ങ് അടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു. മനസ്സിരിക്കുന്നിടത്തോളം കാലം മുക്തിയില്ല. ഒരു ഭാഷാപ്രയോഗം എന്നുള്ളതിനൊക്കെ ഈ പറയുന്നതിന് ദോഷമൊന്നുമില്ല. മനസ്സടങ്ങുക എന്നോ, മനസ്സ് വിലയിക്കുക എന്നോ, മനസ്സില്ലാതാകുക എന്നോ, അല്ലെങ്കിൽ അതിനെ അടക്കുക എന്നോ ഒക്കെ പറയുന്നത് തത്വത്തിൽ എന്താ ഇതിന്റെ താല്പര്യം? നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വരുന്ന താല്പര്യമുണ്ട്. മനസ്സ് മനസ്സിനെ ആശ്രയിച്ച് കാമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം. എന്താണ്? ഇരുള് ഇരുളിനെ ആശ്രയിച്ച് പിശാചിരിക്കുന്നു എന്ന് പറയും പോലെയുള്ളു. അപ്പം മനസ്സടങ്ങുക എന്ന് പറയുമ്പോൾ ആരാണ് മനസ്സിനെ അടക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഒരു ഭൗതിക യാഥാർത്ഥ്യമായി കാണുന്ന ഒരാള്. ശരീരം എങ്ങനെയാണോ തനിക്ക് വാസ്തവമെന്ന് തോന്നുന്നത്, അതുപോലെ മനസ്സും വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ മനസ്സിനെ ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം. അതിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? മനസ്സ് സത്യമെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനസ്സിനെ നിരോധിക്കണം. കാരണം അത് നശിപ്പിക്കേണ്ട ഒരു ശത്രുവാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള വഴി നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സ് നശിച്ചേ പറ്റൂ, മനസ്സടങ്ങിയേ പറ്റൂ എന്ന് പറയുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? മനസ്സിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിനെ നിരോധിക്കാനുള്ള വഴി എന്താണ്? അതിന് വേറെ വഴിയൊന്നുമില്ല, മനസ്സിനെ ഏകാഗ്രമാക്കുക. മനസ്സിനെ ഏകാഗ്രമാകുമ്പോൾ മനസ്സ് നിരോധിക്കപ്പെടുന്നു എന്നാണ്. മനസ്സിന്റെ വൃത്തികളെല്ലാം നിരോധിക്കപ്പെടുന്നു. അത് അപ്പോൾ മനസ്സിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അത് മനസ്സിന്റെ വികാസമാണ് ഈ വൃത്തികളെല്ലാം. മനസ്സിന്റെ സങ്കോചമാണ് അല്ലെങ്കിൽ അതിന്റെ സൂക്ഷ്മമായൊരു ഭാവമാണ് ഏകാഗ്രത. സ്വാഭാവികമായും സ്ഥൂലമായിരിക്കുന്ന ഒന്ന് സൂക്ഷ്മമാകുമ്പോൾ അതിന്റെ സ്ഥൂലമായ ഭാഗങ്ങളെല്ലാം അപ്രത്യക്ഷം. അപ്പോൾ വളരെ പ്രകടമായി കാമം, ക്രോധം, വികാരം, വിചാരം ഈ രൂപത്തിലിരിക്കുന്ന മനസ്സിന് ഏകാഗ്രമായി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥൂലമായ പ്രകടമായ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഈ ജാഗ്രത അനുഭവത്തിൽ വരുന്ന ഇതെല്ലാം അപ്രത്യക്ഷമാവും, അത്യധികം സൂക്ഷ്മമാവും. അങ്ങനെ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സിൽ ഇതൊന്നും പ്രകടമാകാതിരുന്നാൽ, കാമം, ക്രോധം, വികാര വിചാരങ്ങൾ ഒന്നും പ്രകടമാകാതിരുന്നാൽ പറയും മനസ്സിപ്പോൾ സമാധിസ്ഥമാണ്. അപ്പോൾ പറയും മനസ്സടങ്ങിയിരിക്കുകയാണ് എന്ന് പറയും. അപ്പം ഇത്തരം ഒരു അഭ്യാസത്തിന് ആദ്യം എന്ത് വേണം? മനസ്സിനെ ഒരു വസ്തുവായി അംഗീകരിക്കണം. മനസ്സിനെ വാസ്തവമായി സത്യമായി കാണണം. മനസ്സിനെ സത്യമായി കാണുന്നവനാണ് യോഗി. യോഗിക്ക് മനസ്സ് സത്യമാണ്. യോഗി എന്ന് പറഞ്ഞാൽ ആരാണോ ചിത്തവൃത്തികളെ നിരോധിക്കാൻ ശ്രമിക്കുന്നത്, ചിത്തവൃത്തികളെ നിരോധിക്കാൻ ശ്രമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചിത്തവൃത്തികളെല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് അതിന് അവിടെ ഒരു യത്നം ആവശ്യമായിട്ട് വരുന്നത്, അതിനെ നിരോധിക്കാം. അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതി അംഗീകരിക്കുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും. അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? കാമാദി ദോഷങ്ങളെല്ലാം അവിടെ നിരോധിക്കപ്പെടും. അതോടൊപ്പം തന്നെ മനസ്സും എന്താവും? വളരെ സൂക്ഷ്മമാവും. അഭ്യാസം കൊണ്ട് സാധിക്കും. അങ്ങനെ അവിടെയും എന്ത് ചെയ്യും? കാമാദികളിൽ നിന്ന് മുക്തി വന്നല്ലോ. മനസ്സിന്റെ സ്ഥൂലമായ കാമക്രോധാദി വികാരങ്ങളെല്ലാം പോയി മനസ്സ് അത്യധികം സൂക്ഷ്മമായി. ഇനി വേണമെങ്കിൽ പറയും എന്താണ് മനസ്സ് എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് മനസ്സ് ലയിക്കുന്നു. അങ്ങനെ പറയാം. അതിന് അവർക്കൊരു പ്രക്രിയയുണ്ടെന്താണ്? പ്രകൃതി തത്വം, പിന്നെ അവിടെ മഹത്തത്വം, അഹന്തത്വം, ഇത്തരം തത്വങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് മനസ്സ് വന്നത്. തിരിച്ച് മനസ്സ് അവിടേക്ക് അങ്ങ് ലയിക്കുന്നു. ആ ലയം പ്രകൃതി വരെ പോകാം. അപ്പൊ അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാമക്രോധാദികളിൽ അവൻ മുക്തനായി. ഈ ഒരു പ്രക്രിയ, മുക്തിക്കുള്ള ഈ പ്രക്രിയയെ അദ്വൈതി സ്വീകരിക്കുന്നേയില്ല, അംഗീകരിക്കുന്നേയില്ല. അവനെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഈ കാമക്രോധാദികളെല്ലാം പോകുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? മനസ്സടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സടങ്ങുന്നില്ലല്ലോ. നല്ല പ്രധാനമായ വ്യത്യാസം ഇതാണ്. മനസ്സിനെ ഒരാൾ സത്യമായി കാണുന്നു, സത്യമായി അനുഭവിക്കുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ച് ആ മനസ്സടങ്ങേണ്ട ആവശ്യമുണ്ട്. അദ്വൈതി എന്താ പറയുന്നത്? മനസ്സങ്ങനെ ഒരു വാസ്തവ പദാർത്ഥമല്ല, അത് അതിന് യാതൊരു തരത്തിലുള്ള ഒരു സത്യത്വമില്ല. സത്യമല്ലാത്ത ഒന്നിനെ അടക്കുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ താല്പര്യം വേറെയാണ്. അങ്ങനെയൊക്കെ പറയും. ഇവിടെയും പറയുന്ന എന്താണോ പ്രമുച്ഛന്തി, അതിൽ നിന്നെല്ലാം മുക്തനാകുന്നു എന്ന് പറയുന്നു. മനസ്സിൽ നിന്നും മനസ്സിലുള്ള കാമാദികളിൽ നിന്നും അവൻ മുക്തനാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ മുക്തനാകുന്നതിന് വേണ്ടി മനസ്സിനെ നിരോധിച്ചടക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഇല്ലാതാക്കാൻ അത് വാസ്തവമായൊരു പദാർത്ഥമല്ല. ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് ആദ്യം അതിനെ വാസ്തവമായി കാണുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മനസ്സെന്താണ്? അത് അസത്യമാണ്. മനസ്സ് മാത്രമല്ല, മനസ്സിന്റെ പരിണാമങ്ങൾ, കാമക്രോധാദികൾ, വികാര വിചാരങ്ങൾ എല്ലാം തന്നെ അസത്യമാണ്. അസത്യമായ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത്. വാഗ്വ്യവഹാരം പറയുക, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പറയുന്നു, മനസ്സിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും എല്ലാം പറയുന്നു. ഈ പ്രവൃത്തിയും അസത്യമായ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി അസത്യമാണ്. അസത്യമായ മനസ്സിനെ ആശ്രയിച്ചാണ് മനസ്സിന്റെ വ്യവഹാരങ്ങൾ നടക്കുന്നത്. കാമവും ക്രോധവും ഒക്കെ മനസ്സിൽ വരുന്നു, വികാര വിചാരങ്ങൾ വരും, വിദ്യ അവിദ്യയും വരുന്നതോടെ എല്ലാം അസത്യമായ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ ബാഹ്യ വ്യവഹാരങ്ങൾ, കരണങ്ങളെ കൊണ്ടുള്ള വ്യവഹാരങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വ്യവഹാരങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളുടെ കൂടെ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂടെ, ഇതെല്ലാം എന്താണ്? അസത്യമായ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. അസത്യമാണെങ്കിൽ, ഒന്ന് അസത്യമാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? സ്വയം തന്നെ അതില്ലാത്തതാണ്. സ്വയം ഇല്ലാത്തതായ, ഉണ്മയില്ലാത്തതായ, നിലനിൽക്കാത്തതായ ഒരു വസ്തുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് എന്താണ്? പാഴ്വേലയാണ്. ഉദാഹരണം പറയുന്നത് എങ്ങനെ? മരീചികയിലെ ജലത്തെ കോരി വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ. മരുമരുചികയിലെ ജലത്തെ കോരി വറ്റിക്കാൻ ശ്രമിച്ചാൽ അതൊരു പാഴ്വേലയാണ്. എന്തുകൊണ്ട്? അല്ല, അവിടെ ജലത്തെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിന്റെ ജലത്തെ വറ്റിച്ചേ മതിയാവുന്ന ഒരാൾ വാശി പിടിച്ചു കഴിഞ്ഞു. അതെന്റെ അനുഭവമാണ്, ഞാനത് കാണുന്നു. അതുകൊണ്ടൊരു വലിയൊരു മോട്ടർ ഫിറ്റ് ചെയ്ത് പമ്പ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച, കാരണം അവിടെ അത്രമാത്രം ജലമുണ്ട്. അപ്പൊ ഇല്ലാത്തതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ഒരിടത്ത് എത്തത്തില്ല. ഒരു സമുദ്രത്തെ വേണമെങ്കിൽ വറ്റിക്കാം, പക്ഷേ ഒരു കാരണവശാലും മരുമരുഭൂമിയിലെ ജലത്തെ വറ്റിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തതുകൊണ്ട് തന്നെ എന്നെ ഇല്ലാതാക്കാനുള്ള യാതൊരു ശ്രമവും ആവശ്യമില്ല എന്നാ പറയാം. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. മനസ്സ് അടക്കുക, മനസ്സിനെ വിലയിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അപ്പോ അതിന്റെ മുക്തി എങ്ങനെ സാധ്യമാകും? കാരണം മനസ്സിങ്ങനെ പ്രകടമായിരിക്കുന്നു, ഉള്ളതോ ഇല്ലാത്തതോ. എന്റെ ശല്യം വളരെ വളരെ കൂടുതലാണ്. ഏതുപോലെ അന്ധകാരത്തിലെ പിശാജ്, അന്ധകാരത്തിലെ പിശാജ് അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളതല്ല പ്രശ്നം. ആ പിശാജിനെ കണ്ട് ഒരാൾ ഭയന്നു, അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു, പിന്നെ അയാൾക്ക് ബോധം വന്നു, അയാൾ രോഗിയായി, പിന്നെ ഒരുപാട് ചികിത്സ വന്നു, മന്ത്രവാദം, മരുന്ന്, ഒന്നുകൊണ്ടും അയാൾ രോഗമുക്തനാകുന്നില്ല. അപ്പോൾ അന്ധകാരത്തിലെ പിശാജ് സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. എന്താണ് പിശാജ് ഇപ്പോൾ എന്ത് ചെയ്തു? ഒരുവനെ നിത്യരോഗിയാക്കി മാറ്റി. ശരി, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നു? ആ പിശാചിനെ, അന്ധകാരത്തിലുള്ള പിശാചിനെ ഉച്ചാടനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. ആരാണോ അന്ധകാരത്തിൽ പിശാചിനെ കണ്ട് മുഹാരസ്യപ്പെട്ടത് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്താണ് ഈ നീ കണ്ട പിശാജ് എന്ന് പറയുന്നത്? അന്ധകാരത്തിൽ കണ്ട പിശാജ് എന്ന് പറയുന്നത് അത് അവിടെ കണ്ട വാഴത്തയ്യാണ്, അല്ലെങ്കിൽ മരക്കുറ്റിയാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക. അല്ല, വേറെ വഴിയൊന്നുമില്ല. പിന്നെ അത് ബോധ്യപ്പെടാനും വയ്യാത്ത രീതിയിൽ അയാൾ രോഗിയായിപ്പോയെങ്കിൽ പിന്നെ രക്ഷയില്ല, പോക്കേന്ന്. പക്ഷെ അത്രയെങ്കിലും അയാൾ ബോധ്യപ്പെടണം. അവിടെ എന്താ ബോധ്യപ്പെടുത്തുന്നത്? ഏതൊരു പിശാചാണോ അന്ധകാരത്തിൽ കണ്ടത് അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. കാരണം അതാണ് അതിന്റെ വാസ്തവം, ഇല്ലാത്തതാണ്. അപ്പൊ ഇവിടെ അദ്വൈതം എന്താ പറയുന്നത്? മനസ്സില്ലാത്തതാണ്, ആ മനസ്സ് ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടുക, ഇത്രയും ഒരാൾക്ക് ചെയ്യാനുള്ളൂ. അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതടങ്ങുക, അതിനെ വിലയിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ താല്പര്യം? അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, ആത്മാനാത്മവിവേകം. അവനെന്താ സത്യം? മനസ്സ് മനസ്സിലൂടെ അനുഭവിക്കുന്നതെല്ലാം അസത്യമാണെങ്കിൽ പിന്നെന്താ സത്യം? സത്യം എന്താണെന്ന് അവിടെ ബോധ്യപ്പെടുന്നു. നമ്മൾ പറയുന്ന ആദ്യം വേണ്ട എന്താണ്? എന്താണ് പരമാർത്ഥം എന്നുള്ള ബോധം, അത് വേണം. അപ്പോ ഇരുളിൽ കണ്ട പിശാച് അതൊരു തോന്നലാണ്, അസത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? അവനെ ഇരുളിലൂടെ നടത്തിയിട്ട് പിശാചിന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് പിശാചല്ല എന്ന് ബോധ്യപ്പെടുത്തുകയല്ല, ഏറ്റവും നല്ല വഴി അവിടെ വെളിച്ചത്തെ കൊണ്ടുവരിക. അപ്പൊ ജോലി കുറഞ്ഞു, വെളിച്ചത്തെ കൊണ്ടുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുളുമില്ല, ഇരുളില്ല, പിശാചുമില്ല. അതാണ് ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം ആത്മബോധം, അത് പറഞ്ഞു. സത്യബോധം, പരമാർത്ഥ ബോധം. പരമാർത്ഥ ബോധത്തിൽ നോക്കുമ്പോൾ എന്താണ്? മനസ്സ്. മനസ്സിന്റെ വികാര വിചാരങ്ങളും കാമക്രോധാദികളും ഒന്നും പരമാർത്ഥമല്ല. അത് അസത്യമാണെങ്കിലും പ്രതീതമാകുന്നു, അതാണ്. അത് അതങ്ങനെ ഇല്ലാത്ത എങ്ങനെ പ്രതീതമാകും? ഇല്ലാത്ത ഇരുള് പ്രതീതമാകുന്നു പോലെ, വെളിച്ചത്തിൽ ഇല്ലാത്തതായ ഇരുള് പ്രതീതമാകുന്നു, വെളിച്ചത്തിൽ ഇല്ലാത്തതായ പിശാച് പ്രതീതമാകുന്നു. അതുപോലെ പ്രതീതമാകുന്നതാണ് എന്ന് ബോധ്യമാകുമ്പോൾ മനസ്സിലാകുന്നു, കാമാദികളെല്ലാം തന്നിലെല്ലാം മനസ്സിലാണ്. അതുകൊണ്ടാണ് മനസ്സിനെ ചെടുത്ത് പറയുന്നത് അതാണ് അവിദ്യ, ചെടുത്ത് പറയുന്നത് അതാണ് മായ, ഇന്ദ്രജാലമാണ്. ഇങ്ങനെയുള്ള ഇല്ലാത്തതിനെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതിനൊരു ശേഷിയുണ്ട്. അത് ഇരുളിൽ ഇല്ലാത്ത പിശാചിനെ ഉണ്ടാക്കാൻ അതിനൊരു ശക്തിയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, അതതിന്റെ സ്വഭാവം. അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇരുളിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, പിശാചിനെ അവിടെ സൃഷ്ടിക്കാൻ അതിനൊരു ശക്തിയുണ്ട്. കാരണം മനസ്സ് ഇതെല്ലാം ഉണ്ടാകുന്നു, കാമക്രോധാദികളുണ്ടാകുന്നു. അതുണ്ടാക്കുക മാത്രമല്ല, ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടില്ല, പിശാച് സത്യമാണ്. അവൻ കാണുമ്പോൾ അത് അസത്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ബോധമുള്ളവൻ പറയാം അത് വെറും ഇരുളാണ്, അല്ല അവിടെ പിശാച് ഒന്നുമില്ല. പക്ഷെ ശിശുവിനെ സംബന്ധിച്ചാണെങ്കിലോ അവന് അല്ല, അവൻ പിശാചിനെയാണ് കണ്ടത്, അതുകൊണ്ടാണ് അവൻ ഭയന്നത്, മോഹാലസ്യപ്പെട്ടത്. അതുപോലെ ഇവിടെ മനസ്സ് ഇപ്പറയുന്ന ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് അസത്യമാണ്. എന്നാൽ അത് പ്രതീതമാകുന്നുണ്ട്, അസത്യവും പ്രതീതമാകാം. ഇതെല്ലാം മനസ്സിനെ ആശ്രയിച്ചാണ്, തന്നിലല്ല എന്ന് ബോധിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ വഴി. അത് വൃത്തി നിരോധത്തിന്റെ മാർഗമല്ല, ചിത്തവൃത്തി നിരോധത്തിന്റെ മാർഗമല്ല, ഉപാസനയുടെ മാർഗമല്ല. ഈ ഇരുളി കാണുന്ന പിശാചിനെ ഇല്ലാതാക്കാൻ ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു? അതുപോലെയാണ് മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നു. അത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ധ്യാനം പ്രയോജനമില്ലാത്തതെന്നല്ല പറയുന്നത്, അത് മനസ്സിന് ഏകാഗ്രത പോലെയുള്ള ഗുണങ്ങളെ ഉണ്ടാക്കാൻ അത് സഹായി. അതിന്റെ പ്രയോജനം വേറെയാണ്. ഇവിടെ പറയുന്നത് കാമാദികളുടെ മോചനം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇവിടെ പറയുന്നത് അത് പരമാർത്ഥമാണെന്ന് കരുതി അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമല്ല. കാരണം വാസ്തവത്തിൽ അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്തതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പരമാർത്ഥമല്ലാത്തതിൻ്റെ നാശം എന്ന് പറയുന്നത്, ലയം എന്ന് പറയുന്നത്, അതിൻ്റെ അടങ്ങുക എന്ന് പറയുന്നത് എല്ലാം എന്താണ്? അത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ആർക്കും ഇതിലൊന്നും ചെയ്യാനില്ല. അത് ബോധിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഹൃദയത്തെ ആശ്രയിച്ചിരുന്ന കാമാദികളിൽ നിന്നല്ല അവൻ മുക്തനാകുന്നു, അവൻ പിശാചിൽ നിന്ന് മുക്തനാകുന്നു എന്ന് പറയുന്നു. പോലെ അത് വെളിച്ചം കൊണ്ടേ സാധ്യമാകൂ. അതിനെ ആത്മബോധം, ആത്മജ്ഞാനം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിൽ അവന്റെ മുമ്പിൽ അവനെ ബന്ധിക്കുന്ന, അവനിൽ സ്ഥിതി ചെയ്യുന്ന കാമമോ ക്രോധമോ ഒന്നും തന്നെ ഇല്ല. അന്ധക്കരണത്തിൻ്റെതായ ഒരു ദോഷവും തന്നിലില്ല. അത് ബോധിച്ചാൽ പോരെ. തന്നിലില്ലാത്ത ഒന്നിനെ തൻ്റെതായി കരുതി അതിനോട് താതാത്മ്യപ്പെട്ട് സ്വയം ഞാൻ കാമിയാണ്, ക്രോധിയാണ്, ഭയമുള്ളവനാണ് എന്നെല്ലാം ചിന്തിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഇതൊന്നും തന്നിലില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തനിക്കെങ്ങനെ അതിനോട് താതാത്മ്യപ്പെടാൻ കഴിയും? ഇങ്ങനെ താതാത്മ്യപ്പെട്ട് ഞാൻ കാമിയാണ്, ഞാൻ ക്രോധിയാണ്, ഞാൻ ഭീരുവാണ് എന്നിങ്ങനെ ചിന്തിക്കാൻ കഴിയും? അപ്പൊ അദ്വൈതത്തിൽ ഈ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഉപാസനകളും മറ്റും ഒരാൾക്ക് മനസ്സിന് അങ്ങനെയുള്ള ചിന്തിക്കുന്നതിനുള്ള ശേഷിയുണ്ടാകും. അങ്ങനെ ആ അന്ധക്കരണത്തിനുള്ള യോഗ്യതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപാസനകളും മറ്റും പറഞ്ഞിരിക്കുന്നത്. അതും ഏതുവരെ? ആ മനസ്സ് സത്യമാണെന്ന് കരുതുന്നത് വരെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്താണ്? ഏതൊരുവിനാണോ ഈ തത്വത്തെ ബോധിക്കുന്നത്, ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞവൻ മുന്നോട്ട് പോകുന്നത് ഉപാസന കർമ്മ ഇതിനെയൊന്നും ആശ്രയിച്ചിട്ടല്ല. എന്നാൽ പിന്നെ ഉപാസന കർമ്മങ്ങളൊക്കെ എവിടെ വരുന്നു? അത് ചിത്തത്തിന് യോഗ്യതയെ സമ്പാദിക്കുന്നതിന്. നമ്പറിന് ഇല്ലാത്ത ഒരു ചിത്തത്തിന് എന്താ യോഗ്യത? ഈ ചിത്ത വികാരങ്ങളെല്ലാം അസത്യം എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ചിത്തത്തിന് യോഗ്യതയെ സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ അഭ്യാസങ്ങൾ ചെയ്യണം? കർമ്മയോഗമോ ഉപാസനയൊക്കെ എന്തിന് ചെയ്യണമെന്ന് ചോദ്യം വരും. അത് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ അറിവുണ്ടെന്നാണ്. ചിത്തത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത്. അദ്വൈതി തന്നെ പറയുന്നതാണ് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപാസന. എന്നിട്ട് പറയുന്നു തത്വത്തെ ബോധിച്ചവൻ പിന്നെ ആ വഴിക്ക് പോകണം, അവിടെ കർമ്മ ഉപാസനയും വേണ്ടെന്നും പറയും. അപ്പൊ ഇതിലെങ്ങനെയാ വൈരുദ്ധ്യം വരുന്നത്? വൈരുദ്ധ്യമില്ല. കാരണം അവിടെ പ്രത്യേകം പറയുന്നു ഏതൊരുവനാണോ ഇതൊക്കെ സത്യമെന്ന് കരുതുന്നത് അവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. സത്യമെന്നവൻ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും കർമ്മവും ഉപാസനയും എല്ലാം അജ്ഞന് വേണ്ടിയിട്ടാണ്. അജ്ഞനെന്ന് പറഞ്ഞവനാണ് എന്താണ് നേരത്തെ പറഞ്ഞത്? ആരാണ് അജ്ഞനെന്ന്? ആരാണോ അവിദ്യയുള്ളവൻ. അവിദ്യ എന്താണ്? ദേഹതാതാത്മ്യം. താൻ ദേഹമാണെന്ന് കരുതുന്നു, ദേഹത്തോട് ദേഹ സംബന്ധിയായ എല്ലാത്തിനോടും താതാത്മ്യപ്പെടുന്നു. അപ്പോ അവൻ അജ്ഞാനിയാണ്, അജ്ഞനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ സത്യമായി കരുതുന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം യോഗ്യത അവൻ ആവശ്യമാണ്. ആ യോഗ്യതയിലൂടെയാണ് അവന് ഒടുവിൽ ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നതിനുള്ള ശക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതെല്ലാം ഒരു പരിധിവരെ അതിനെ അംഗീകരിക്കുന്ന അതുകൊണ്ടാണ്. അതിനെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ വെള്ളം ചേർത്ത് കളയരുത്. സത്യത്തെ ഗ്രഹിക്കുന്നവന്റെ വഴി സത്യം തന്നെയാണ്, അസത്യമല്ല. അജ്ഞാനത്തെ പിന്തുടരുന്നു വരുന്ന ഒരു അനുഷ്ഠാനങ്ങളും അവന് നിർദ്ദേശിക്കുന്നില്ല. ആർക്കാണോ ഈ പരമാർത്ഥത്തെ ബോധ്യം വരുന്നത് അവന്, അപ്പോ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിരിക്കുന്ന എന്താണ്? അവനെന്താണോ ബോധ്യപ്പെട്ടത് അതിന്റെ ദൃഢത, അവിടെ ഇതൊന്നും അപേക്ഷിക്കുന്നില്ല. ബോധമില്ലാത്തവന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ബോധമുള്ളവന് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത് രണ്ടു വഴിയുള്ളു. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞു മൂന്ന് കാര്യങ്ങളും ഒന്നാണ്. ആദ്യം വരെ എന്താണ് തത്വബോധം? ആ തത്വബോധം എന്ന് പറയുന്നത് ഇതെല്ലാം അസത്യമെന്ന് ബോധിക്കുന്നതും അതിന്റെ ഭാഗമാണ്. അസത്യമെന്ന് ബോധിക്കുമ്പോൾ എന്താണ്? തന്നിൽ ഇതൊന്നുമില്ല, കാമക്രോധാദികളൊന്നുമില്ല. താൻ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനായ ആത്മാവാണ് എന്നുള്ള ബോധം കൊണ്ട് അവൻ ബോധശൂന്യനായി ഇതിനോട് താതാമ്യപ്പെടുന്നില്ല. അതാണ് നിവൃത്തി. രണ്ടാമത്തത് കാമാദികളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നതാണ്. കാമാദികളിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞാൽ വ്യക്തമായും എന്താണ്? കാമാദികളോട് ഒരുവൻ താതാമ്യപ്പെടാതിരിക്കുക, അവിദ്യയ്ക്ക് അതീതനായി ദേഹത്തിലുള്ള അഭിമാനം അതിനെ തുടർന്ന് സാധാരണ രീതിയിൽ താൻ തന്റേതെന്ന് ഇതിലെല്ലാം അഭിമാനിക്കുന്നത്, എന്റെ കോപമാണ്, എന്റെ കാപമാണ്, എന്റെ ക്രോധമാണ്, ഞാൻ കോപിയാണ്, കാമിയാണ്, ക്രോധിയാണ് എന്നിങ്ങനെ അഭിമാനിക്കുന്ന ഈ അഭിമാനം ഇല്ലാതാകുക, അതാണ് മുക്തി എന്ന് പറയും. രണ്ടാമത്തത്. മൂന്നാമത്ത് പറയുന്ന എന്താണ്? ബ്രഹ്മപ്രാപ്തി. ഇവിടെ പറയുന്നു അത്ര ബ്രഹ്മസമിശ്രതി. ഈ ഒരവസ്ഥയിൽ തത്വജ്ഞാനം ഉണ്ടായി, അവന് അനാത്മതാതാത്മ്യം ഇല്ലാതെയായി. ഇതെല്ലാം ആന്തരികമായി ബോധത്തിന്റെ തലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ആർക്കും മറ്റൊരാളെ ബോധ്യപ്പെടുത്താമെന്നുള്ള കാര്യങ്ങളല്ല. വാക്കുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ, ഞാൻ തത്വത്തെ ബോധിച്ചിരിക്കുന്നു, ഞാൻ കാമാദികളിൽ നിന്ന് മുക്തനായിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ആ തത്വത്തിന്റെ എന്താണെന്ന് അയാൾക്ക് ബോധമുണ്ടായി, കാമാദികളിൽ നിന്ന് അയാൾ മുക്തനായി. ഈ മുക്തിയെ മറ്റൊരു വ്യക്തിയിലേക്ക് അയാൾക്ക് സംക്രമിപ്പിക്കാൻ കഴിയത്തില്ല. അയാൾക്ക് പറയാം, അങ്ങനെ പറയുന്നുകൊണ്ട് കേൾക്കുന്നവൻ ആ വക്താവിന്റെ മുക്തിയെ തിരിച്ചറിയത്തില്ല. ഒന്നും സാധ്യമല്ല. ഇതിനങ്ങോട്ട് പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് ഏതൊരുവനാണോ അജ്ഞാനത്തോടു കൂടി ദേഹതാതാത്മ്യം സംഭവിച്ചിരിക്കുന്നത്, അവനിൽ തന്നെ ആ ദേഹതാതാത്മ്യത്തിൽ നിന്നുള്ള മുക്തി അവന് തന്നെ സംഭവിക്കുന്നു. അതല്ലാതെ അതിന് വേറെ വഴിയില്ല. എന്റെ ഗുരു ഇത് ഉരുട്ടിത്തരും, അപ്പൊ ഞാൻ വിഴുങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നത് ബാലിശ്യമായ മൂഢതയാണ്. യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്, കഴമ്പില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഗുരു ഉപദേശിക്കും. എങ്ങനെ? ഇതാണ് തത്വം. ഗുരു ഉപദേശിക്കും എന്താണ്? നീ നിത്യമുക്തനാണ് എന്ന് പറയും. അപ്പോ എന്ത് സംഭവിക്കണം? അവനിൽ സംഭവിക്കണം മുക്തിയെക്കുറിച്ചുള്ള ബോധം, അവന് സംഭവിക്കണം ദേഹ താതാത്മ്യത്തിൽ നിന്നുള്ള നിവൃത്തി. അല്ല, അവനിൽ തന്നെ സംഭവിക്കണം. അതുകൊണ്ടാണല്ലോ ഗുരുവിന് ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ പറയുന്നു ഇതാണ് ബ്രഹ്മപ്രാപ്തി. അത്ര ബ്രഹ്മസമശ്നതേ എന്ന് പറയും. അത് സാധാരണഗതിയിൽ എന്താണ്? ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, മനസ്സിന് അടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കൂടി ഇവിടെ ഈ ഒരു അവസ്ഥയിൽ അവന് പ്രാപിക്കേണ്ടതായ ഒരു ബ്രഹ്മം അവശേഷിക്കുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു ബ്രഹ്മം ശേഷി ഇനി അവന് പോയി പ്രാപിക്കേണ്ടതായി ഒന്നില്ല. എന്തുകൊണ്ട്? അവൻ എന്റെ സ്വരൂപം തന്നെയാണത്. സ്വരൂപത്തെ തനിക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ആത്മാശ്രയം എന്നുള്ള ദോഷം വരും. തന്റെ തോളിൽ തനിക്ക് ചുവടുറപ്പിക്കാൻ പറ്റത്തില്ല. ആ ഒരു ദോഷം വരും. അതുകൊണ്ടെന്താണ് അതിനെ പറയുന്നത്? സ്വരൂപസ്ഥിതിയാണ്, തത്വബോധം കൊണ്ട് വരുന്ന സ്വരൂപസ്ഥിതി. അപ്പൊ തത്വബോധം കൊണ്ട് വരുന്ന അസംഗത, തത്വബോധം കൊണ്ട് വരുന്ന നിത്യമുക്തത എന്നെല്ലാം പറയുന്നതാണ് ഇത്. അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു പ്രാപ്തിയല്ല, അത് നിത്യഹപ്തമായിരിക്കുന്ന നിത്യപ്രാപ്തമായിരിക്കുന്ന പ്രാപ്തി എന്ന് പറയുന്നു. ഇത് ആവർത്തിച്ച് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്തവൃത്തി നിരോധം പോലുള്ള അഭ്യാസങ്ങളും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് രണ്ടും ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റത്തില്ല. തത്വജ്ഞാനം വെളിച്ചവും മറ്റുള്ളതെല്ലാം ഇരുളുമാണ്. ഇനി എവിടെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും? ഇരുളിലിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കൂട്ടിയോജിപ്പിക്കാം. വെളിച്ചത്തിലിരിക്കുന്ന ഒരാളിനത് സാധ്യമല്ല. വെളിച്ചത്തിൽ ഇരുളിന് കടന്നു വരാൻ പറ്റത്തില്ല. ആ വെളിച്ചം ശരിയായ വെളിച്ചമാണെങ്കിൽ അതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒന്നാണെന്ന് പറയുന്നത്. എന്താ? ഒന്ന് തത്വബോധം, രണ്ടാമെന്ന് പറയുന്നത് ദുഃഖനിവൃത്തി അല്ലെങ്കിൽ കാമാദികളിൽ നിന്നുള്ള നിവൃത്തി, മൂന്നാമത് പറയുന്നത് ബ്രഹ്മപ്രാപ്തി. അതുകൊണ്ട് ഇവിടെ ആ ശബ്ദം ഉപയോഗിച്ചതാണ് അത്ര ബ്രഹ്മസമശ്നതേ. ഇവിടെയാണ് ബ്രഹ്മപ്രാപ്തി, അവിടെയാണ് നിത്യമുക്തി എന്ന് പറയുന്നു. അവനെന്ത് ചെയ്യുന്നു? കാമാദി ക്രോധാദി വിഷയങ്ങളിൽ, അസത്യമായ വിഷയങ്ങളിൽ അവൻ ഉദാസീനനായിരിക്കുന്നു. അവനതിൽ ഉപേക്ഷ വിചാരിക്കുന്നു. ജീവനുള്ള പാമ്പിനെ ഒരാൾ ഭയക്കും, അത് കടിച്ചാൽ മരിച്ചു പോകും. കാരണം സർപ്പം എന്ന് പറയുന്ന കാഴ്ചയിൽ തന്നെ ഭയത്തെ ഉണ്ടാകുന്നതാണ്. കേട്ടുവച്ചിട്ടുണ്ടെന്നാണ്, കടിച്ചാൽ മരിച്ചു പോകും. പക്ഷെ എത്ര ഭീതിയെ ഉണ്ടാക്കുന്ന സർപ്പമാണെങ്കിലും ശരി, അത് മരിച്ചുപോയി, ചത്തുപോയി എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവനെ ഭയത്തെ ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ അവന് ബോധ്യം വരുന്നു, ഈ കാണുന്ന ഭീതി ഉണ്ടാക്കുന്ന സർപ്പം കൃത്രിമമായി ഒരാൾ ഉണ്ടാക്കിയതാണ്, ജീവനുള്ളതല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അത് ഭയത്തെ ഉണ്ടാക്കത്തില്ല, അതവനൊരു വിഷയമേ അല്ല. അതുതന്നെയാണ് ഇവിടെ ഇതിന്റെ എല്ലാം അസാരത, സാരഹീനതയെ ബോധിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതിനെ പറയുന്നു മുക്തി എന്ന് പറയുന്നു. അല്ലാതെ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളെല്ലാം വെറും പാഴ്വേല, അതൊന്നും സാധ്യമല്ല. ഇനി മറ്റഭ്യാസങ്ങളിലൂടെ പല കാര്യങ്ങളും സാധിക്കാം. ഇപ്പോൾ ഒരാൾ മനസ്സിനെ അടക്കണം എന്ന് വിചാരിച്ച് അതിനെ അയാൾ അടക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? അതിനെ അടക്കിക്കഴിഞ്ഞാൽ മനസ്സടങ്ങും അഭ്യാസം കൊണ്ട്. പക്ഷെ അങ്ങനെ അടങ്ങുന്ന മനസ്സ് തിരിച്ചു വരില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. വീണ്ടും തിരിച്ചു വരാം, അതാണ് അതിൻ്റെ ഒരു തകരാറ്. അതിനെ ബലം പ്രയോഗിച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് തൽക്കാലം മാറി നീക്കും, പക്ഷെ വീണ്ടും അത് പ്രകടമാവും. അതുകൊണ്ടാണ് അത് നിത്യ മുക്തിയല്ല എന്ന് പറയുന്നത്, ശാശ്വതമായ മുക്തിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എവിടെയാണോ സമാധിയെ കുറിച്ച് പറയുന്നത് അവിടെ വ്യുത്ഥാനത്തെ കുറിച്ചും പറയും. അതായത് ഇപ്പോൾ ഒരാള് അസംപ്രജ്ഞാത സമാധിയിലെത്തിച്ചേരുന്നു. അപ്പൊ അങ്ങനെ ഒരു സമാധി എത്തിച്ചേർന്നതിന് ശേഷം അയാള് ആ സമാധിയെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നു. ഏത് വലിയ യോഗ്യ ആയിക്കൊള്ളട്ടെ, സമാധിയെ കുറിച്ചൊരു പുസ്തകം എഴുതണമെങ്കിൽ സമാധി ഇരുന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാം മനസ്സുൾപ്പെടെ എല്ലാം സമാധിസ്ഥമായി. പിന്നെ അയാൾ ഇങ്ങോട്ട് ഉണർന്നു വന്നിട്ട് എഴുതാൻ പറ്റും. അപ്പോ അയാൾ ഇരുന്ന് എഴുതുന്ന സമയത്ത് അയാൾ സമാധിയിലല്ല എന്നർത്ഥം, വിധാനം എന്നർത്ഥം. എത്ര വലിയ സമാധിയെ കുറിച്ച് പുസ്തകം എഴുതി വരും, എല്ലാം എഴുതുന്ന വിധാനാവസ്ഥയിൽ എഴുതുന്നുകൊണ്ടാണ്. ഈ ജാഗ്രതയിലിരുന്നാൽ എഴുതുന്നു. ജാഗ്രതയിലിരുന്നെഴുതുമ്പോൾ എന്ത് വരുന്നു? അയാളുടെ കർണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, സങ്കല്പവികല്പങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. ആ സമാധി മനസ്സിന്റെ അഭ്യാസം കൊണ്ട് മനസ്സിന് ചില ഗുണങ്ങളുണ്ടാകാം, അത് ശരി. ഉണ്ടായാലും ഇതെല്ലാം എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനെല്ലാം സത്യം എന്ന് കണ്ടുകൊണ്ടാണോ നിരോധിക്കാൻ ശ്രമിച്ചത്? തിരിച്ചു വരുമ്പോൾ വീണ്ടും അസത്യമൊന്നും കാണുന്നില്ല, സത്യമെന്ന് കണ്ടിട്ടാണ് നിരോധിക്കുന്നു. വീണ്ടും തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ സത്യത്വ ബുദ്ധിയിൽ നിൽക്കും. അതുകൊണ്ടെന്താ പുസ്തകം എഴുതി മടക്കി വെച്ചിട്ട് വീണ്ടും ഇതിന് ഞാൻ നിരോധിക്കാൻ ശ്രമിക്കും? കാരണം സത്യത്വ ബുദ്ധി അവിടെ നശിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും അയാൾ അതിനപ്പുറം ഒരു സമാധിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വീണ്ടും സമാധിയിൽ നിന്ന് വന്നിട്ട് അതിനെ കുറിച്ച് പുസ്തകം എഴുതും. പക്ഷെ പുസ്തകം എഴുതി കഴിയുമ്പോൾ ഒന്നും പോരാ, ഇതിനെ നിരോധിക്കണം. അപ്പോ സമാധി വിധാനം, സമാധി വിധാനം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ശരീരനാശം വരെ. അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ പ്രപഞ്ച സത്യത്വ ബുദ്ധി അവിടെ നശിക്കുന്നില്ല, കാരണം സത്യത്വ ബുദ്ധി അവലംബിച്ചാണ് നിരോധം ചെയ്യുന്നത്. ചെല്ലു പറയും, അവിടെ പറയും, അങ്ങനെയല്ല, അങ്ങനെ സമാധിയിലിരുന്നിട്ട് സമാധിയിൽ നിന്ന് പിന്നെ ഉണരത്തില്ല. സമാധിയിൽ നിന്ന് അതൂഹമാണ്, കാരണം പുസ്തകം എഴുതണമെങ്കിൽ ഉണർന്നേ പറ്റൂ. ഉണരത്തില്ല എന്ന് പുസ്തകം എഴുതണമെങ്കിൽ ഉണർന്നാലേ പറ്റൂ, അല്ല അങ്ങനെ പുസ്തകം എഴുതാൻ പറ്റൂ. ഒരാൾ പറയുന്നത് സമാധിയിൽ നിന്ന് പിന്നെ ഉണരുന്നേ ഇല്ല. ഇതാരാ പറയുന്നത്? ഉണരുന്നയാളോ ഉണരാത്തയാളോ? ഉണരാത്തയാളെന്ന് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഉണരുന്നയാൾ ഇരുന്ന് ഊഹിക്കുകയാണ്, കൽപ്പനയാണ്. അങ്ങനെ സമാധി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണരത്തേ ഇല്ല. കാരണം മറ്റൊരുവന്റെ അവസ്ഥ തനിക്കറിയാൻ പറ്റില്ല, തന്റെ അവസ്ഥയല്ലേ എനിക്കറിയാൻ പറ്റൂ. അപ്പൊ എന്തായാലും ഉണർന്നവനെ എഴുതാൻ പറ്റൂ. പിന്നെ പറയും, അവൻ ഊഹിക്ക കൽപ്പിക്കുകയാണ് എന്താണ് സമാധി എന്ന്. ഉണരുന്നേയില്ല ഏതുവരെ എന്ന് ചോദ്യം വരും. ശരീരം നശിക്കുന്നത് വരെ, പക്ഷെ മരണം വരെ. അതിശേഷമുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. ശരി, മരിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ വീണ്ടും ജനിക്കുമോ ജനിക്കത്തില്ല? ഇക്കാര്യത്തിൽ എന്താ ഉറപ്പുള്ളത്? ജീവിതത്തിലെ കാരണം മരണം വരെയുള്ള കാര്യമേ പറയാൻ കഴിയുന്നുള്ളൂ. ജനന മരങ്ങൾ ഒരുവനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഇവിടെ അദ്വൈതി പറയും പോലെയല്ല, ജനന മരണങ്ങൾ വാസ്തവമല്ല, ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ത്രികാലത്തിലും താൻ അതിൽ നിന്നും മുക്തനാണ്, താൻ ജനന മരണങ്ങളിൽ നിന്നും മുക്തനാണ്. അപ്പൊ അങ്ങനെ ഒരു മുക്തിയെ കാണുന്ന ഒരുവന് പിന്നെ അതിനെ കുറിച്ചുള്ള വേവലാതിയില്ല, ജനനത്തെ കുറിച്ചും മരണത്തെ കുറിച്ചുള്ള ആശങ്കയുണ്ട്. പക്ഷേ സത്യമായി കാണുന്നവനെ സംബന്ധിച്ച് വീണ്ടും മരണശേഷം മുക്തിയെക്കുറിച്ച് സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. അതൊന്നും ചർച്ച ചെയ്താൽ തീരത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അദ്വൈതി പറയുന്നത് അതിനെല്ലാമുള്ള മുക്തി ബോധം കൊണ്ട് അവന് കിട്ടുന്നു. മുക്തി എന്ന് പറയുന്നത് അത് അസത്യമായതുകൊണ്ടാണ് അതിൽ നിന്ന് മുക്തി കിട്ടുന്നത്. അതിന്റെ സ്വരൂപം എന്താണ്? അത് അസത്യമാണ്. അതെന്താണ്? അവൻ ബോധിക്കുന്നു. അതുകൊണ്ടവിടെ തത്വജ്ഞാനം, ദുഃഖം നിവൃത്തി, ബ്രഹ്മപ്രാപ്തി, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ പറയുന്നത്. മൂന്നും ഒന്ന് തന്നെ. ഇതിനെ എന്തുകൊണ്ട് എപ്പോഴും ഇതിനെ സമാധിയുമായിട്ട് യോഗവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നു? കാരണം ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ് മനുഷ്യരുടെ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. എന്താണ് വൃത്തി നിരോധം, അതിന്റെ സമാധി, എന്താണ് തത്വജ്ഞാനം, ഇത് രണ്ടും വേർതിരിച്ചറിയാൻ വയ്യാതെ പിന്നെ രണ്ടിനെയും കൂടെ കൂട്ടി കുഴച്ചാണ് ആൾക്കാർ മനസ്സിലാക്കി ചെയ്യുന്നു, ഒരിടത്ത് എത്തുന്നില്ല. അവന് യോഗത്തിൽ പറയുന്ന സമാധീനം എത്താൻ കഴിയുന്നില്ല, തത്വജ്ഞാനത്തിൽ പറയുന്ന തത്വ നിശ്ചയത്തിൽ എത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തകരാറ് അതുകൊണ്ടിട്ട് ഞാൻ രണ്ടിനെയും കൂടെ കൂട്ടി കെട്ടും. ഒന്നുകിൽ അവൻ എന്ത് ചെയ്യണം, ഈ അദ്വൈതത്തെയൊക്കെ വിട്ടിട്ട് അവൻ യോഗ അഭ്യാസത്തിലൂടെ യോഗ സമാധിയിലെത്തണം. അത് മുക്തിയാണോ അല്ലയോ അത് വേറെ കാര്യം, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയെത്തണം. അല്ലെങ്കിൽ അവൻ അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യണം, തത്വവിചാരത്തിലൂടെ തത്വജ്ഞാനത്തിലെത്തണം. രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയാൽ ഇത് രണ്ടും ഇല്ലാതെ രണ്ടിലും രണ്ടും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതിനെ വേർതിരിച്ച് വിശദീകരിക്കുന്നു. അത്രമാത്രം ഇത് കലർന്ന് ലോകത്ത് പ്രചരിച്ചു പോയി. രണ്ടിനും പ്രത്യേകം പ്രത്യേകം കാണുക, യോഗം എന്ന് പറയുന്നത് ഇന്നതാണ്, അതിന്റെ അഭ്യാസം ഇന്നതാണ്, അതിന്റെ ഫലം ഇന്നതാണ്, തനിക്കെന്താ വേണ്ടത്, യോഗമാണ് എങ്കിൽ അത് ശീലിക്കുക. ചിത്തവൃത്തി നിര, പിന്നെ അവിടെ പറയരുത് ഞാൻ അദ്വൈതിയാണെന്ന് പറയരുത്, ഞാൻ പറയുന്ന അദ്വൈതമാണെന്ന് പറയരുത്. എന്താ അവിടെ പ്രധാനമായ വ്യത്യാസം? അവിടെ മനസ്സിന് സത്യത്വമില്ല, അദ്വൈതത്തിൽ പ്രപഞ്ചത്തിന് സത്യത്വമില്ല. ഇനി ഉണ്ടെങ്കിൽ അതെന്താണ്? ബ്രഹ്മമെന്ന സത്യമാണ്. വ്യത്യാസം മനസ്സിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ ഇതിനെ അദ്വൈതം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ, പക്ഷെ അത് യോജിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ്. മോരും മുദ്രയും എന്ന് പറയും പോലെയാണ്, രണ്ടും രണ്ടാണ്, യോജിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവർ സന്ദർഭം വന്നപ്പോൾ അതിനെ വിശദീകരിച്ചത്. അദ്വൈത മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഉടൻ പറയുന്നത് എത്തിച്ചേരുന്നത് സമാധിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയാണ്. അപ്പൊ മുക്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം എന്താണ് മുക്തി, എന്തല്ല എന്ന് വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായി പ്രചരിച്ചുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ ഇത് ചർച്ച ചെയ്ത് എന്താണ്? നമ്മൾ കുറച്ച് ഭാഷത്തിനപ്പുറമുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് ആവശ്യമുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഇതെന്തിനാ ചർച്ച ചെയ്തിരിക്കുന്നത്? അതാണ് അടുത്ത് പറയുന്നത്, മുക്തോപസർപ്പിത്വം അസ്ഥി പ്രസിദ്ധം. ഇപ്പൊ മുക്തി അല്ലെങ്കിൽ മുക്തോപസർപ്പിത്വം, ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ഒരിക്കലും പ്രധാനാദി വിഷയങ്ങളോട് യോജിപ്പിക്കാൻ പറ്റത്തില്ല. സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തിലൊന്നും അത് യോജിക്കത്തില്ല. അതെവിടെ യോജിക്കത്തുള്ളൂ? നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്ന ആ ബ്രഹ്മത്തിലേ അത് യോജിക്കത്തുള്ളൂ. പ്രധാനമായിട്ട് എന്താ ബന്ധം? പ്രധാനാദീനാം ക്വചിത്, ഒരിടത്തും തന്നെ മുക്തോപസർപ്പ്യത്വം, മുക്തോപസർപ്പ്യത്വം ഇല്ല. ഈ പ്രധാനം എന്ന് പറയുമ്പോൾ ഈ പ്രധാനമാണ് യോഗിയുടെ ഏറ്റവും വലിയ ആയുധം, അത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഇതിനെ തുടർന്നാണ് യോഗശാസ്ത്രം രൂപപ്പെട്ടതിന് ഇതിനെ പിന്തുടർന്നിട്ടാണ്. യോഗി പറയുന്ന എന്താണ് അവസാനം? ഇതെല്ലാം ആ പ്രധാനത്തിൽ വിലയിക്കുക എന്നാണ്. അതുകൊണ്ട് പ്രധാനാദി എന്ന് പറയുമ്പോൾ യോഗിയുടെ കൽപ്പനകളും എല്ലാം വരും. അപ്പോൾ പ്രധാനത്തിൽ വിലയിക്കുന്ന രീതി, അത് മുക്ത ഉപസർപ്പിത്വം, മുക്തൻ പ്രാപിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ശരീരങ്ങൾ കാരണം ഇതെല്ലാം പ്രധാനത്തിൽ വിലയിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. മുക്തിസ്വരൂപസ്ഥിതിയാണ്, മുക്തോപസർപ്പ്യത്വം അതിൽ വരത്തില്ല. ഇത് പ്രസിദ്ധം എന്നാണ്. അപിച തമേവ ഏകം ജാനഥ ആത്മാനം അന്യവാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു എന്നുമ്പ് നമ്മൾ വിശദീകരിച്ചാണ്. ആ ഒന്നിനെ അറിയുക, ആത്മാവിനെ മറ്റു വാക്കുകൾ ഉപേക്ഷിക്കുക, അതാണ് അമൃതത്വത്തിന്റെ സേതു. അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് വാക് വിമോഹപൂർവകം, വാക്ത്യാഗപൂർവകം, ശബ്ദത്യാഗപൂർവകം വിജ്ഞേയത്വം. അങ്ങനെ ശബ്ദത്തെ ത്യജിച്ചറിയേണ്ടത് ദ്യുഭ്യാദ ദ്യുഭു ആദി ആയുധനസ്യ ഉച്ചതി. അങ്ങനെ അറിയേണ്ടത് എന്താണ്? ഇതിനെല്ലാത്തിനും ആയുധനമായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ബ്രഹ്മത്തിനാണ് അത് പറയുന്നത്. ഇതിനെല്ലാം ഉപേക്ഷിച്ചറിയേണ്ടത് തന്നെയാണ്. തച്ച ശ്രുത്യന്തരേ ബ്രഹ്മണോ ദൃഷ്ടം, അത് പറയുന്നു. ഇത് തന്നെ മറ്റു ശ്രുതിയിൽ മുണ്ടകമല്ല ബൃഹദാരണ്യത്തിൽ ഇത് ബ്രഹ്മത്തിലാണ് യോജിപ്പിച്ചിരിക്കുന്നത്, മുക്തി. തമൈവ ധീരോ വിജ്ഞായ പ്രജ്ഞാം കുറവീത ബ്രാഹ്മണ നാനുധ്യായാൻ ബഹൂൻ ശബ്ദ വാചോ വിഗ്ലാപനമിത. ഇവിടെ പറയുന്നു ഒരുപാട് ശബ്ദത്തിന്റെ പിറകെ പോകരുത്. നാനുധ്യായാൻ ബഹൂൻ ശബ്ദ, ഇവിടെ പറയുന്നു ബഹുവിനി തുക്തിയ അല്പാൻ വേദാന്ത ശബ്ദാൻ അംഗീകരോതി. അല്പമായ വേദാന്ത ശബ്ദത്തെ അംഗീകരിക്കുന്നു. ഉപനിഷ ശബ്ദത്തെ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. തത്വത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദത്തെ അംഗീകരിക്കുന്നുണ്ട്. തത്വമസി അഹം ബ്രഹ്മാസ്മി സർവം ഖലിതം ബ്രഹ്മാത്മൈവേദം സർവം എന്ന് തുടങ്ങി തത്വത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പറയുന്നു അല്പശബ്ദം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭാഷ എഴുതിയിരിക്കുന്നത്, ഇത് അല്പമാണ്. നാനുധ്യായാൻ ബഹുവിൻ ശബ്ദം, ഒരുപാട് ശബ്ദങ്ങളെ പിന്തുടരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചിരുന്ന വലിയൊരു ശബ്ദം. അത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിലും വലുതായി. വീണ്ടും ഇവിടെ ശബ്ദത്തെ അല്ലേ പിന്തുടരുന്നതെന്നുള്ള സംശയം വരും. ഇവിടെ ബഹുശബ്ദമില്ല. എന്തുകൊണ്ട്? ശബ്ദം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥത്തെ ബോധിപ്പിക്കുക. നാനാ ശബ്ദങ്ങളിലൂടെയും ഒരേ ഒരു അർത്ഥത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ഇവിടെ ശബ്ദത്തിൽ നാനാത്വമില്ല. ഒരു ശബ്ദം തന്നെ. ബ്രഹ്മമെന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും നിത്യമെന്ന് പറഞ്ഞാലും ശുദ്ധമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ. എല്ലാ ശബ്ദവും ഒരേ ഒരു പദത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അത് ഉപനിഷത്തിനെ ആ ഒരു ശേഷിയുള്ളൂ. കാരണം അവിടെ നാനാ ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് ഓം, ഏകമായ ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെയാണ് അത് വെളിവാക്കുന്നത്. അതുകൊണ്ട് ഒരേ ഒരു താല്പര്യത്തെ വെളിവാക്കുന്നതുകൊണ്ട് ഈ ശബ്ദങ്ങളുടെ ആവൃത്തിയെ സംഭവിക്കുന്നുണ്ട്. ഒരേ ശബ്ദം തന്നെ ആവർത്തിക്കുന്നു. അർത്ഥഭേദമില്ലെങ്കിൽ ശബ്ദാവൃത്തിയിൽ ദോഷമുണ്ട്. ഒരു ശബ്ദം തന്നെയാണത്, അങ്ങനെ രണ്ട് ശബ്ദമാകും. വിഷ്ണു എന്ന് പറയുന്നു, മഹാവിഷ്ണു എന്ന് പറയുന്നു, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ എങ്ങനെ അർത്ഥവ്യത്യാസം വരും? അതുകൊണ്ട് തന്നെ ശബ്ദവ്യത്യാസം വരുന്നില്ല. പക്ഷെ അത് ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നു. എന്തിനു? മുമ്പ് പറഞ്ഞ ആ തത്വബോധത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ശബ്ദത്തെ ആവർത്തിക്കുന്നു. അതങ്ങനെയാണ്, ഒരേ ശബ്ദം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സും മടുത്തു. പുതിയ പുതിയ ശബ്ദങ്ങളിലൂടെ കേൾക്കുമ്പോൾ മനസ്സിനൊരു ഉന്മേഷം വരും. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് മനസ്സിന് താല്പര്യം കൂടും. ആ മനസ്സിനെ കൊണ്ട് തത്വത്തെ ഗ്രഹിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറയുന്നു ഉപനിഷ ശബ്ദം എന്ന് പറയുന്നു നമ്മൾ ധരിക്കുന്ന പോലെ ഒരുപാടില്ല, അത് അല്പമാണ്. ഉപനിഷ ശബ്ദത്തെ എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഓം എന്ന് മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ കർമ്മകാണ്ഡം അങ്ങനെയല്ല. കർമ്മകാണ്ഡത്തിന് എന്ത് ചെയ്യുന്നു? നാനാതരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, അതിൽ തന്നെ അഗ്നിഹോത്രം, ജ്യോതിഷ്ഠവും, അശ്വമേധം, ദർശപൂർണ മാസം എന്തെല്ലാം കർമ്മങ്ങളാണ് പറയുന്നത്. അതെങ്ങനെ ഒന്നാകും? നാനാ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന, നാനാ ഫലങ്ങളെ പ്രതിപാദിക്കുന്ന ബഹുൻ ശബ്ദാൻ അതാണ് കർമ്മകാണ്ഡം. അതുകൂടെ പറയുന്നു, ജ്ഞാനാർത്ഥിനോ, ജ്ഞാനത്തെ അർത്ഥിക്കുന്നവന് ജ്ഞാനപ്രതിബന്ധക കർമ്മകാണ്ഡാദേർ വൈമുഖ്യം. ജ്ഞാനത്തിന് പ്രതിബന്ധകമായി വരുന്ന കർമ്മകാണ്ഡത്തില് വൈമുഖ്യമില്ല, താല്പര്യമില്ലായ്മ വരും. കാരണം ജ്ഞാനത്തിന്റെ രസം രുചി ഒരുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിന് അങ്ങനെയൊന്നുണ്ടല്ലോ, മനസ്സിനെന്താണോ ഇഷ്ടമുള്ള അതിന്റെ പുറകെ പോകും. ജ്ഞാനത്തെ രുചിക്കുന്ന മനസ്സാണ്, ആസ്വദിക്കുന്നു, മനസ്സു പിന്നെ അതിന്റെ പുറകിലേ പോകത്തുള്ളൂ. കർമ്മകാണ്ഡത്തിലും മറ്റുമെന്തൊരു സ്വാഭാവികമായും മനസ്സിന് വൈമുഖ്യം വരും. അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിന് തത്വജ്ഞാനത്തിന്റെ ഗ്രഹണം കൊണ്ട് വരുന്ന ആ വൈമുഖ്യം, കർമ്മങ്ങളോടുള്ള വൈമുഖ്യം. കാരണം തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്ന ഒരുവന് മനസ്സിലാവും അതിന്റെ മഹത്വം എന്താണ്, അവന് മനസ്സിലാവും എന്താണ് അതിന്റെ പ്രയോജനം. അപ്പൊ ഒന്നിന്റെ മഹത്വവും അതിന്റെ പ്രയോജനവും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതില്ലാത്ത ഒന്നിന്റെ പുറകെ എങ്ങനെ മനസ്സ് പോകും? സാറിന് പറയുന്ന മനസ്സ് കാമ്യമായ വിഷയങ്ങളിലേക്ക് പോകത്തുള്ളൂ. മനസ്സിന് അപ്പോൾ മറ്റൊന്നും കാമ്യമാകത്തില്ല, അവിടെ വൈമുഖ്യമാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബഹുശബ്ദങ്ങളെ അനുധ്യാനം ചെയ്യരുത്. ശ്രവണമനങ്ങളിൽ ബഹുശബ്ദങ്ങളൊന്നുമില്ല, അവിടെ ഏകശബ്ദമാണ്, ഓം ഒരേ ഒരു ശബ്ദം തന്നെ. അതിന്റെ അർത്ഥത്തെ തന്നെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. അനുസന്ധാനം ചെയ്യുന്ന അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ശബ്ദവ്യത്യാസം കൊണ്ട് ശബ്ദം പലതാകുന്നില്ല, ഒന്ന് തന്നെ. കർമ്മത്തിന് വിഷയവ്യത്യാസമുണ്ട്, തത്വജ്ഞാനത്തെ സംബന്ധിച്ച് വിഷയത്തിൽ വ്യത്യാസമില്ല. സാർ നമ്മൾ പറയുന്നുണ്ടോ, അധികാരി, സംബന്ധം, വിഷയം, പ്രയോജനം, ഇങ്ങനെ ശാസ്ത്രത്തിന് ഭേദം ഉണ്ട്. ശാസ്ത്രഗ്രഹണത്തിൽ ഇങ്ങനെ വ്യത്യാസം വരും. അധികാരി ആരാണ്, വിഷയം എന്താണ്, സംബന്ധം എന്താണ്, പ്രയോജനം എന്താണ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാം ഒന്ന് തന്നെ. അധികാരിയും ആ തത്വം തന്നെ, വിഷയവും ആ തത്വം തന്നെ, പ്രയോജനവും ആ തത്വം തന്നെ, സംബന്ധവും എല്ലാ തത്വവും തന്നെ. പിന്നെ ഇവിടെ എങ്ങനെ നാനാ ശബ്ദത്തെ അനുസന്ധാനം ചെയ്യും? അതാണ് ഇവിടെ പറയുന്നത്. തമേവ ധീരോ വിജ്ഞായ, ആ തത്വത്തെ അറിഞ്ഞിട്ട് പ്രജ്ഞാം കുറവീത, പ്രജ്ഞയെ ചെയ്യുക അതിൽ. അപ്പൊ അറിയുന്ന അങ്ങനെ ശ്രവണത്തിലൂടെ തത്വത്തെ. എന്നിട്ട് പ്രജ്ഞാം കുറവീത, അടുത്തെന്താണ് പ്രജ്ഞ എന്ന് പറയുന്നത്? തത്വത്തെ അറിഞ്ഞാൽ പോരാ, അതിൽ പ്രജ്ഞയും വേണം. ജ്ഞാനത്തിന്റെ പ്രകൃഷ്ഠത, ഉത്കൃഷ്ടത, അങ്ങനെയാണ് ദൃഢത എന്ന് പറയും. ചിലടത്ത് തന്നെ അപരോക്ഷത എന്നും പറയും. എല്ലായിടത്തും താല്പര്യം ഒന്നു തന്നെ. ജ്ഞാനം സ്വയം പ്രകൃഷ്ടമാണ്, പക്ഷെ എന്നാലും അതിന് പ്രകൃഷ്ഠത ആവശ്യമായി വരും. അപ്പൊ സ്വയം അപരോക്ഷമാണ്, എന്നാലും അതിന് അപരോക്ഷത ആവശ്യമായി വരും. അപ്പോൾ അതിനെ അടുത്ത് അതാണ് വേണ്ടത് എന്നാണ്. ഇപ്പൊ ജ്ഞാനം ശ്രവണത്തിലൂടെ ഒരുവനുണ്ടായി, ആ ജ്ഞാനത്തിൽ അവന് പ്രകൃഷ്ഠത വേണമെങ്കിൽ പിന്നെ അവൻ ഏത് വഴിക്ക് സഞ്ചരിക്കണം? ജ്ഞാനത്തിന്റെ വഴിക്ക് പോയാലേ പറ്റൂ, ശ്രവണ മനനങ്ങളെ പിന്തുടർന്നാലേ പറ്റൂ. ശ്രവണ മനന നിധ്യാസനങ്ങളെന്ന് പറയാം, അവിടെയാണ് അവന് പ്രജ്ഞയുണ്ടാകുന്നത്. അത് ചില സ്ഥലത്ത് ആ നിധ്യാസനത്തെ തന്നെ പറയും, അത് തന്നെ പ്രജ്ഞ എന്ന് പറയും. അത് അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തിയൊക്കെ പറയും. ചിലടത്ത് പറയും ആ നിധ്യാസനം കൊണ്ട് പ്രജ്ഞ എന്ന് പറയും. എന്തായാലും പ്രജ്ഞ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ജ്ഞാനത്തിന്റെ ദൃഢതയാണ് ഉദ്ദേശിക്കുന്നത്. അവിചലിതമായിരിക്കുന്ന ജ്ഞാനം, സന്ദേഹമുക്തമായിരിക്കുന്ന ജ്ഞാനം, വിപര്യശൂന്യമായിരിക്കുന്ന ജ്ഞാനം, ഇങ്ങനെ പല ഭാഷകളിലും പറയും. അജ്ഞാന സ്പർശമില്ലാത്ത ജ്ഞാനം. അപ്പൊ ഇത് ഒരുവന് അങ്ങനെ ഒരവസ്ഥ എത്തണമെങ്കിൽ അവനവിടെ ആ തത്വത്തെ ഗ്രഹിച്ചിട്ട്, അത് പ്രത്യേകം പറയണം, തത്വത്തെ ഗ്രഹിച്ചിട്ട് ആ തത്വഗ്രഹണത്തിന്റെ മാർഗത്തിൽ തന്നെ മുമ്പോട്ട് പോകണം. പിന്നെ അവൻ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ വേറെ എല്ലാമാകാം. സ്വയം അജ്ഞനാണ് എന്ന് കരുതി സമാധാനിക്കുന്നു എങ്കിൽ അവന് കർമ്മങ്ങളും ഉപാസനകളും മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാമാകാം. അവന്റെ സത്യത്വ ബുദ്ധിക്കനുസരിച്ച് എന്തൊക്കെ അവൻ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു, അവന് കടമയുണ്ട്, കർത്തവ്യമുണ്ട്, അതെല്ലാം അവൻ ചെയ്യും. ഇവിടെ എന്ത് ചെയ്യുന്നവൻ? കർത്തവ്യതാശൂന്യനായിരിക്കുന്നു അപ്രകൃഷ്ടമായ ജ്ഞാനത്തിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നവൻ? കൃതകൃത്യനായിരിക്കുന്നു. പിന്നെ അവനെ അസത്യത്തിന്റെ മാർഗത്തിൽ ആർക്കും നടത്താൻ കഴിയില്ല. അവൻ സത്യത്തിന്റെ വെളിച്ചത്തിൽ തന്നെയായിരിക്കും പോകുന്നു. പിന്നെ ബാഹ്യമായ കർമ്മങ്ങൾ, ആചാരങ്ങൾ അതിന് പറയും, അതവന്റെ കർമ്മഗതിക്കനുസരിച്ച്, പ്രാരബ്ധ കർമ്മഗതിക്കനുസരിച്ച് എന്ന് പറയും. പക്ഷെ തത്വബോധം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ചുള്ള പ്രാരബ്ധം എന്ന് പറയുന്നു, തത്വബോധം എന്ന് പറയുന്നത് അവന്റെ തത്വശ്രവണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്, തമൈവ ധീരോ വിജ്ഞായ. പിന്നെ അതിനറിയുന്നതിനുള്ള ധീ, വിവേകം ഉണ്ടായി. വിവേകമില്ലാത്തവനൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പ്രാഥമികമായ യോഗ്യത വേണം. അതാണ് ഭാഷകാരൻ പറഞ്ഞ നിത്യാനിത്യ വസ്തു വിവേകം, അത് വേണം. അത് പ്രാഥമിക യോഗ്യതയാണ്. അവന് നിത്യത്തെക്കുറിച്ചോ അനിത്യത്തെക്കുറിച്ചോ ഉള്ള ഒരു ബോധം വേണം. അത് പൂർണ്ണമായിരിക്കണമെന്നില്ല. ഇതൊന്നുമല്ല സത്യം, സത്യമായി ഒന്നുണ്ട്, സത്യത്തെക്കുറിച്ചുള്ള ബോധം അത് വേണം. ആ സത്യം എന്താണ്? അതിന്റെ സ്വരൂപമാണ്, അത് നിത്യമുക്തമാണ്, അങ്ങനെ വേണമെന്നില്ല. പക്ഷെ അവന് സത്യം ഒന്നുണ്ട് എന്നുള്ള ബോധം വേണം. ഇത് അസത്യമാണെന്നും ബോധം വേണം. എന്നാലേ അവന് കർമ്മത്തിൽ നിന്നും ഉപാസനയിൽ നിന്നും പിന്തിരിയാൻ പറ്റും. എന്തുകൊണ്ട്? അവൻ കർമ്മ ഉപാസനകളെ, അതിന്റെ മണ്ഡലങ്ങളെല്ലാം സത്യമായി ധരിച്ചിരിക്കുകയാണ്. അതിന് പിന്തിരിയണമെങ്കിൽ അത് അസത്യമാണെന്ന ബോധ്യം ഉണ്ടായാലേ പറ്റും. അവയുടെ ഫലങ്ങളും അതുകൊണ്ട് അവൻ ധീരനായിരിക്കണം, വിവേകിയായിരിക്കണം. ആ വിവേകം കൊണ്ട് വിജ്ഞായ ശ്രവണത്തിലൂടെ തത്വത്തെ ധരിച്ച് പ്രജ്ഞാം കുർവീത ബ്രാഹ്മണ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അവനാ ദൃഢജ്ഞാനം ഉണ്ടാകണം. ആ വിവേകി ധീര ബ്രാഹ്മണ എന്ന് അഭേദമായി അന്വയിക്കും. വിവേകിയായ ബ്രാഹ്മണൻ പറയുന്നു, ന അനുധ്യായാൻ ബഹൂൻ ശബ്ദാൻ. അവിടെ ഈ ബഹുശബ്ദങ്ങളെ അനുധ്യാനം ചെയ്യുന്നു എന്നുവെച്ചാൽ കർമ്മകാന്ഡത്തെക്കുറിച്ചും മറ്റ് ബുദ്ധിയെ വ്യതിചലിപ്പിക്കുന്ന ശബ്ദങ്ങളെ അനുസന്ധാനം ചെയ്യരുത്. ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹിത, അതെല്ലാം എന്താണോ വാക്കിനെ ക്ഷീണിപ്പിക്കുന്നവയാണ് എന്ന് വേദം അധ്യയനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരിയാണ്. കർമ്മകാന്ഡത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊന്നും ചൊല്ലിയിരുന്നിട്ട് കാര്യമില്ല, പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അത് ശരിയാണ്. പക്ഷെ ബഹുൻ ശബ്ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നെന്ത് ശബ്ദങ്ങളെ എടുക്കും? ഇന്നുകൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ, അനാത്മശാസ്ത്രങ്ങളെ പ്രതിപാദനം ചെയ്യുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതിനെ താല്പര്യപൂർവ്വം അതിൽ മുഴുകിയിരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഈ ആത്മ ബോധത്തെ പ്രകാശിപ്പിക്കുന്ന ശബ്ദങ്ങളിൽ താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പൊ ഇന്ന് പറയുമ്പോൾ അനാത്മ പ്രതിപാദക ശാസ്ത്രങ്ങളെന്ന് പറയുന്നു, അതിൽ മുഴുകിയാൽ പറ്റത്തില്ല. അപ്പൊ അവിടെ ആത്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്ന ശാസ്ത്രങ്ങളെ ഉപദേശത്തെ തന്നെ പിന്തുടരണം. മറിച്ചാണെങ്കിലോ വെറും വാക്കിനെ ക്ഷീണിപ്പിക്കും. പണ്ടതാണ് വേദം ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ് മരിക്കും, വാഗേന്ദ്രിയൊക്കെ ക്ഷീണിച്ചു പോകും. അത് കാര്യമില്ല എന്നാണ് തസ്മാദവി. ഇവിടെയും എന്താണ് ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മത്തെയാണ് പരമമായ സത്യമായി സർവാശ്രയമായി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദ്യുഭ്യാധ്യായതിനം പരംബ്രഹ്മം. അതുകൊണ്ട് ദ്വിലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും സർവത്തിന്റെയും ആയതനം ആശ്രയമായിരിക്കുന്ന പരബ്രഹ്മമാണ്, അതിനെ അറിയണം എന്നാണ്. അടുത്തു വരുന്നു, ന അനുമാനം അതത് ശബ്ദാത്. യഥാ ബ്രഹ്മണ പ്രതിപാദകോ വൈശേഷികോ ഹേതുരുക്ത നൈവം അർത്ഥാന്തരസ്യ വൈശേഷികോ ഹേതു പ്രതിപാദകോ അസ്തിത്യഹ. ഇവിടെ സർവാധാരമായി ബ്രഹ്മത്തെ കാണിച്ചിരിക്കുന്നു, അതിന്റെ ഹേതുക്കളെല്ലാം പറഞ്ഞു. ഇതുപോലെ മറ്റെന്തിനെങ്കിലും ബോധിപ്പിക്കുന്നതിനുള്ള ഹേതുക്കളൊന്നും ഇവിടെ ഇല്ല. അതാണ് ഞാൻ അനുമാനം. അതുകൊണ്ട് അനുമാനത്തിലൂടെ ഊഹത്തിലൂടെ മറ്റെന്തെങ്കിലുമാണ് സർവാധാരമായിരിക്കുന്നതെന്ന് ധരിച്ചു കളയരുതെന്നാണ്. യഥാ ബ്രഹ്മണ പ്രതിപാദകം, ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് വൈശേഷിക ഹേതു, വിശേഷമായൊരു ഹേതുവിനെ ഇവിടെ പറഞ്ഞത് നൈവം. അതുപോലെ അർത്ഥാന്തരസ്യ പ്രധാനം പോലെയുള്ള മറ്റു വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിനുള്ള വൈശേഷികോ ഹേതു മറ്റു ഹേതു പ്രതിപാദകോ അസ്തി. അങ്ങനെ ഒരു ശബ്ദമില്ലാതെ പ്രതിപാദനം ചെയ്യുന്ന നാനുമാനിക സംഖ്യസ്മൃതി പരികൽപ്പിതം പ്രധാനമിഹ ദുഭ്യാധ്യായതിനത്വേന പ്രതിപത്തവ്യം. സംഖ്യന്മാർ പറയുന്ന പ്രധാനവും മറ്റും സർവാശ്രയമായി ഗ്രഹിക്കരുത്. ഈ പ്രധാനത്തിന് എപ്പോഴും കൊണ്ടുവരും ഭാഷകാരൻ. എന്തുകൊണ്ടാണ് പ്രധാനം എന്ന് പറയുന്നത്? സംഖ്യന്മാരന്ന് പറഞ്ഞാണെങ്കിലും ഈ ലോകത്ത് ജനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സംഖ്യന്മാർ പറഞ്ഞു മാത്രമല്ല, ലോകരങ്ങനെ പറയുന്നു. ഇതാ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ കാരണം ഇത് തന്നെ, ഈ പ്രപഞ്ചത്തിൽ തന്നെ. അതിനെയാണ് സംഖ്യന്മാർ പറയുന്നത് പ്രധാനമെന്ന്. ഈ കാണുന്ന പരിണമിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് എന്താണ്? പ്രധാനം. അത് തന്നെയാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ നിന്ന് ഈ വികൃതികൾ ഉണ്ടായിരുന്നു. എന്നും മനുഷ്യൻ പറയുന്നത്, ചിന്തിക്കുന്ന മനുഷ്യർ എന്ന് നമ്മൾ കരുതുന്നവര്, ശാസ്ത്രജ്ഞന്മാര്, ഗവേഷകന്മാരെല്ലാം പറയുന്ന എന്താണ്? ഏതോ ഒരു പ്രകൃതിയിൽ നിന്നാണ് ഈ വികൃതി ഉണ്ടായിരിക്കുന്നത്. ആ പ്രകൃതിയും ഈ വികൃതിയും തമ്മിൽ കാര്യകാരണ ബന്ധമാണ്. ആ പ്രകൃതിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പ്രകൃതിയെ കണ്ടെത്താനാണ് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം. എന്ന് പറയുമ്പോൾ പ്രധാനം എന്ന് പറയുന്നത് എന്നും ആൾക്കാർ പറയുന്ന ഒന്നായി. സംഖ്യന്മാർ മാത്രം പറയുന്നതല്ല. അപ്പൊ പ്രകൃതിയിൽ പ്രകൃതിയുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ആണ് പ്രധാനം. സംഖ്യന്മാർ പറയും, ഇത് തന്നെ ആധുനികന്മാരും പറയുന്നു. ഇതിന്റെ കാരണത്തെ ഇവിടെ കണ്ടെത്തണം. എന്തുകൊണ്ട്? കാരണം ഒരു കാരണത്തെ ഇവിടെ തന്നെയാണ് അന്വേഷിക്കുന്നത്. കാരണത്തെ ഇവിടെ തന്നെ അന്വേഷിക്കുന്നു. ഏതുപോലെ വെളിച്ചത്തിൽ നഷ്ടപ്പെട്ടുപോയ സൂചിയെ ഇരുട്ടിൽ തളുക്കുന്നതുപോലെ, അതുപോലെയാണ് നഷ്ടപ്പെട്ടത് വെളിച്ചത്തിലാണ്, പക്ഷെ അന്വേഷിക്കുന്ന ഇരുളിൽ. കണ്ടെത്തണമെങ്കിൽ വെളിച്ചം തന്നെ വേണ്ടി വരും. കാരണം കളഞ്ഞുപോയത് അത്ര സൂക്ഷ്മമായ സാധനമാണ്. അതുപോലെയാണ് ഇവിടെ പ്രകൃതിക്ക് കാരണത്തെ പ്രകൃതിയിൽ തന്നെ അന്വേഷിക്കുന്നു. പ്രകൃതിയുടെ കാരണത്തെ പ്രകൃതിയിൽ അന്വേഷിച്ചാൽ ഒരിക്കലും കാരണത്തെ കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം പ്രകൃതി സ്വയം തന്നെ കാര്യമാണ്. കാര്യത്തിൽ കാരണത്തെ അന്വേഷിച്ചാൽ എങ്ങനെ കിട്ടും? സാധ്യമല്ല. സ്വയം കാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് വേണം? ഇവിടെ അദ്വൈതികൾ പറയുന്ന പോലെ അതിന്റെ തത്വത്തെ അന്വേഷിക്കണം, പരമാർത്ഥത്തെ അന്വേഷിക്കണം, കാര്യത്തിന്റെ പരമാർത്ഥത്തെ അന്വേഷിക്കണം. ഏതുപോലെ പാത്രത്തിന്റെ പരമാർത്ഥമാണ് മൃത്ത്, അത് പാത്രത്തിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട്? അത് പരമാർത്ഥമായതുകൊണ്ട് മൃത്ത് തന്നെയാണ് പാത്രമായിരിക്കുന്നത്. അപ്പൊ അവിടെ വേർതിരിക്കാൻ വയ്യ, ഇത് കാര്യമാണ് ഇത് കാരണമാണ് എന്ന് വേർതിരിക്കാൻ വയ്യാതെ വരും. ഇത് മൃത്താണോ ഇത് പാത്രമാണോ എന്ന് വേർതിരിക്കാൻ കഴിയാതെ വരും. എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെ, അദ്വയം അദ്വൈതം. അങ്ങനെ ഒരു അദ്വൈതം എന്നുള്ള കാഴ്ചപ്പാട് വന്നാൽ പിന്നെ അവിടെ നിർത്തും, അന്വേഷണം നിർത്തും. ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല. പാത്രം മൃത്ത് തന്നെയാണ് എന്ന് ബോധിക്കുന്നു. ഇത് അങ്ങനെയല്ല, ദിശ തെറ്റിയുള്ള അന്വേഷണമാണ്, അതിനവിടെ അംഗീകരിക്കുന്നില്ല. തത്വനിഷ്ഠമായ അന്വേഷണമല്ല അവിടെ, തത്വത്തിന് പ്രസക്തിയൊന്നുമില്ല. അത് അനന്തമായി പോകും, അനവസ്ഥാദോഷത്തിലേക്ക് പോകും. ഒരിക്കലും ആ കാരണത്തിൽ എത്തി വിശ്രമിക്കാൻ പറ്റത്തില്ല. ഒന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ പിന്നിൽ വേറൊന്ന്, അത് കണ്ടുപിടിച്ചാൽ അതിന്റെ പിന്നിൽ വേറൊന്ന്, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അനവസ്ഥാദോഷം വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പ്രധാനത്തെ ഇതിന്റെ ആശ്രയമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അകസ്മാത് അതശബ്ദ തസ്യ അച്ഛേദനസ്യ പ്രധാനസ്യ പ്രതിപാദക ശബ്ദ തശബ്ദ ന തശബ്ദോ അതശബ്ദ. ഇവിടെ അതിനെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളൊന്നുമില്ല. അമൃത ശേഷ സേതു എന്ന് പറഞ്ഞിടത്ത് തസ്യ അചേതനസ്യ പ്രധാനസ്യ, അചേതനമായിരിക്കുന്ന ആ പ്രധാനത്തെ പറയുന്ന ശബ്ദങ്ങളൊന്നും ശ്രുതിയിലില്ല. അതാണ് കാരണമെന്ന് ബോധിപ്പിക്കുന്നു. നത്തശബ്ദം അധശബ്ദം, സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അധശബ്ദം. അങ്ങനെയൊരു ശബ്ദമില്ല. അത്ര അചേതനസ്യ പ്രധാനസ്യ പ്രതിപാദക ശബ്ദോ അസ്യ, അചേതനമായിരിക്കുന്ന പ്രധാനത്തെ കാരണമായി ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളൊന്നും ശ്രുതിയിലില്ല. ഇതും ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെ ശ്രുതി ആശ്രയിക്കുന്നു, ശ്രുതിയിലൂടെ എങ്ങനെ തത്വം വെളിപ്പെടുന്നു, എന്തുകൊണ്ട് പ്രധാന ശ്രുതി പ്രതിപാദ്യമല്ല, അതെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയും വരും ഈ വിഷയം. എന്നാ അചേതനം പ്രധാനം കാരണത്വേന ആയതനത്വേന അപഗമ്യത. അതുകൊണ്ടെന്താണ്? അചേതനമായിരിക്കുന്ന പ്രധാനം അതാണ് കാരണം, അതാണ് സർവാശ്രയം എന്ന് നിശ്ചയിക്കുന്നതിനുള്ള കാര്യങ്ങളൊന്നും ശ്രുതിയിലില്ല. തദ്വിപരീതസ്യ ചേതനസ്യ പ്രതിപാദക ശബ്ദം അത്ര അസ്തി. മറിച്ച് ചേതനായ ഒന്നാണ് ജഗത് കാരണം എന്ന് പറയുന്ന ശബ്ദങ്ങൾ ശ്രുതിയിലുണ്ട്. എങ്ങനെ? സർവജ്ഞ സർവവിദ്ധ, സർവജ്ഞനും സർവവിത്തുമായ ഒരുവനാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈശ്വരനെ പ്രതിപാദിക്കുന്ന ശബ്ദങ്ങളുണ്ട്. ഈശ്വരനാണ്, ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടി സംഭവിച്ചത് എന്ന് ഇത്യാദി. അതേവ നവായുരപീഹ ദുഭ്യാധ്യായനത്വേന ആശ്രയ. അതുകൊണ്ട് എങ്ങനെയാണോ പ്രധാനത്തെ ആശ്രയിക്കാത്തത് സൃഷ്ടികർത്താവായി, അതുപോലെ വായു അല്ലെങ്കിൽ പ്രാണൻ അതിനെ ആശ്രയിക്കുന്നില്ല സൃഷ്ടികർത്താവായിട്ട്. ശ്രുതി അത് പറയുന്നില്ല. ഇവിടെ ശബ്ദം എന്ന് പറയുമ്പോൾ ശ്രുതിയാണ്. അപ്പൊ ശ്രുതി നിർദ്ദേശിക്കുന്നു. ഇപ്പൊ ശ്രുതി നിർദ്ദേശിച്ചാൽ ഇവിടെ സ്വീകരിക്കാൻ പറ്റും. ശ്രുതി എന്ന് പറയുന്ന എന്താ? ശബ്ദം എന്ന് പറയുന്ന എന്താണ്? അനുഭവത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളാണ്. എന്താണ് ഈ ജഗത്തിന്റെ കാരണം എന്ന് അന്വേഷിച്ച ഒരുവന് ജഗത്തിന്റെ കാരണം എന്താണെന്ന് വെളിപ്പെട്ടപ്പോൾ ആ അതിനെ വെളിപ്പെടുത്തിയ ശബ്ദമാണ് ശ്രുതി. അപ്പൊ അതിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ചർച്ച. അല്ല, ശ്രുതി അവലംബിക്കാതെ സ്വതന്ത്രമായിട്ടുള്ളൊരു അന്വേഷണമല്ല. കാരണം എന്താണ് ജഗത് കാരണം എന്നുള്ള സത്യം വെളിപ്പെട്ട് കഴിഞ്ഞല്ലോ. അതിനാൽ ഇനി അത് ഒരാൾക്ക് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തിയ ശബ്ദത്തെ ആശ്രയിച്ചു പോയാൽ മതി. അതുകൊണ്ടിവിടെ ശ്രുതിയെ ആശ്രയിക്കുന്നു. അതും വിശേഷിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. Thank you.